കൊടുത്തത്. നേരല്ല ദൃശ്യമിത് ദൃക്കിന് നീക്കി നോക്കൽ, വേറല്ല വിശു അറിവാം മരുവിൽ പ്രവാഹം, കാര്യത്തിൽ നിൽപ്പതിഹ കാരണസത്ത എന്നീ, വേറല്ല വീചയിലിരിപ്പത് വാരിയത്രേ. നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കൽ, ഇത് ഈ കിടക്കുന്ന രീതിയിൽ തന്നെ അർത്ഥം പറഞ്ഞാലും ഇതിൻ്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അർത്ഥം പറഞ്ഞാലും ഒന്നും വലിയ വ്യത്യാസം വരാനില്ല. അതിൻ്റെ വായിക്കുമ്പം തോന്നുന്ന ഒരാശയമുണ്ട്, അത് തന്നെയാണ് വാക്കുകൾ. വേണമെങ്കിൽ അല്പ സ്വല്പമൊക്കെ മാറ്റാം, അതുകൊണ്ട് കാര്യമായ അർത്ഥ വ്യത്യാസം വരും. നേരല്ല ദൃശ്യം ഇത് ദൃക്കിനെ നീക്കി നോക്കൽ, ദൃക്കിനെ നീക്കി നോക്കിയാൽ ദൃശ്യം ഇത് നേരല്ല, അങ്ങനെ തന്നെ അർത്ഥം പറയാം. ഇപ്പോ ഓരായെങ്കിൽ നേരത് കിനാവ് ഉണരും വരേക്കും, നേരാം ഉണർന്നവളാവും ഉണർന്നവനാം അശേഷം. ഇപ്പോ കിനാവ് കണ്ടവനും പിന്നെ ജാഗ്രതത്തിലേക്ക് ഉണർന്നവനും അവനാണ് ദൃക്കെന്ന് പറയുന്നത്. അതിനാണ് ദൃക്കെന്ന് പറയുന്നത്. അവിടെയും അവൻ ദൃക്കായിരുന്നു, ഇവിടെയും ദൃക്കായിരിക്കുന്നു. ദൃക്കെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നർത്ഥം. സാറിന് കാണുന്നവൻ എന്നർത്ഥം പറയും, പക്ഷെ ഇവിടെ അത് പറഞ്ഞാൽ പോരെ. എന്തുകൊണ്ട്? കാണുക എന്ന് പറയുമ്പോൾ കണ്ണാണ്, അറിയുക എന്ന് പറയുമ്പോഴോ? എല്ലാ ഇന്ദ്രിയങ്ങളും ഇവിടെ ഇപ്പോൾ ഇരുന്നുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും കാണുകയാണ്, മനസ്സിൻ്റെ സഹായത്തോടും. സ്വപ്നത്തിലും അങ്ങനെ തന്നെ, അവിടെയും മനോമയങ്ങളായ ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്. അത് പറഞ്ഞല്ലോ, വാസന കൊണ്ട് അവിടെ എല്ലാം ഉണ്ടാവും. അപ്പൊ അവിടെയും അറിയുന്നവനെന്ന് എടുക്കണം ദൃക്കിനെ. ഇപ്പൊ അദ്വൈതത്തിൻ്റെ ഒരു ചിന്താ പദ്ധതി അനുസരിച്ച് പറയുകയാണ്, ഈ നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം എന്തറിയുന്നോ അതൊക്കെയാണ് വിഷയങ്ങൾ എന്ന് വെച്ചാൽ, അഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും എന്തൊക്കെ അറിയുന്നുണ്ടോ അതൊക്കെയാണ് വിഷയങ്ങളെന്ന് പറയുന്നത്. അതറിയുമ്പം നമ്മളിതിനെയൊക്കെ യഥാർത്ഥമായിട്ടും അറിയുന്നു, സത്യമായിട്ട്. ഏതറിഞ്ഞാലും നമ്മൾ അറിയാതെ തന്നെ അതിലൊരു സത്യത്വ ബുദ്ധി വരും. ഇപ്പൊ മേശ ഞാൻ അറിയുന്നു, മേശ സത്യമെന്ന് ഞാൻ അറിയുന്നു, പുസ്തകത്തെ അറിയുന്നു അത് സത്യമാണെന്ന് അറിയുന്നു. നമ്മൾ സാധാരണഗതിയിൽ അസത്യമൊന്നും അറിയാറില്ല, സത്യമൊന്നും അറിയുന്നു. പിന്നെ അദ്വൈതികളൊക്കെ ചിന്തിച്ചിട്ടാ പറയുന്ന അസത്യം. അറിയുമ്പോ എല്ലാം നമുക്ക് സത്യമാണെന്നറിയുന്നു. അപ്പൊ ഇതൊക്കെ സത്യമാണോ നമ്മളിങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ? പറയുന്നത് അത് അദ്വൈതി പറയുന്നത് എന്താണ്? സത്യമെന്ന് നമ്മൾ അറിയുന്നത് അത് അറിയുന്നവനെ ആശ്രയിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ, അറിയുന്നവൻ സത്യമായതുകൊണ്ടാണ് ഈ അറിയപ്പെടുന്നതെല്ലാം സത്യമായി നമ്മൾ അറിയുന്നു. അതാണ് കൂടെ പറയുന്നത്, അറിയുന്നവൻ സത്യമായതുകൊണ്ടാണ്. അറിയുന്നവനിലിരിക്കുന്ന സത്യത്വം, അറിയുന്നവൻ സത്യമാണെന്നുള്ള യാഥാർത്ഥ്യം, അതൊരു യാഥാർത്ഥ്യമാണെന്നാണ് അദ്വൈതി പറയുന്നത്. അറിയുന്നവൻ സത്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അറിയുന്ന എല്ലാത്തിലും അറിയുകയാണ്, ഇതെല്ലാം സത്യമാണ്. ആ സത്യം എന്ന് പറയുന്ന അറിയുന്ന വസ്തുക്കളുടെ അല്ല, പിന്നെയോ അറിയുന്നവൻ്റേതാണ് എന്നാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൃക്ക് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടിരിക്കും, എന്നാലേ അറിയാൻ പറ്റും. അറിയുന്നവനതിനൊക്കെ അറിയണമെങ്കിൽ എന്താണ്? അഹങ്കാരാദികളോട് കൂടി ഇരുന്നാലേ അറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിരിക്കുമ്പോഴാണ് അവനെ ദൃക്കെന്ന് പറയുന്നത്, അറിയുന്നവനെന്ന് പറയുന്നത്. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഹങ്കാരാദികളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ ആത്മാവിന് അറിയുന്നവനായിരിക്കാൻ പറ്റും. ആത്മാവിന് അഹങ്കാരാദികളോടുകൂടി എന്ന് പറയുമ്പോൾ മനസ്സ് അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാത്തിനെയും സത്യമെന്നറിയുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് സ്വാഭാവികമായ രൂപം എന്ന് പറയുന്നത്. ആ സ്വാഭാവികമായ രൂപത്തെയാണ് എന്ത് പറയുന്നത്? ദൃക് എന്ന് പറയുന്നു. അപ്പോൾ നമുക്കെല്ലാം എന്ത് ചെയ്യും? സത്യമായി അനുഭവപ്പെടും. കാരണം അത് അറിയുന്നവനിലിരിക്കുന്ന സത്യം തന്നെയാണെന്ത്? എല്ലാത്തിനും ഇരിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ? ഈ അറിയുന്നവൻ തന്നെയാണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നു. അതാണ് അദ്വൈത സിദ്ധാന്തം. സർവത്തിനും ആധാരമായിരിക്കുന്ന എന്ത്? അറിയുന്നവൻ തന്നെയാണ്. എന്നുവെച്ചാൽ അറിയുന്നവനെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം സ്വാഭാവികമായ അറിവ്, അതാണ് അറിയുന്നവൻ. അതാണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്. അടുത്ത് പറയും പരമാവധി ബോധമത്രേ. ചിന്തിച്ച് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആധാരമായിട്ട് എവിടെ എത്തിച്ചേരും? ബോധത്തിൽ, അറിവിൽ. അപ്പോ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന ആ അറിവും അറിയുന്നവന് രണ്ടല്ല, ഒന്ന് തന്നെ. ഇതാണ് അദ്വൈതം പറയുന്നത്. രണ്ടില്ല ഇവിടെ. അറിയുന്നവനായിരിക്കുന്നവൻ തന്നെയാണ് അറിയപ്പെടുന്നതിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നു ആണ് പറയുന്നത്. ബോധത്തിൽ നിന്ന് വിലസുന്നു, ബോധത്തിൽ അനുഭവപ്പെടുകയാണില്ല. ഇതാണ് ഇനി പറയാൻ പോകുന്നത്. ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിലെല്ലാം, അറിവിലെല്ലാം അനുഭവപ്പെടും. ആ ബോധത്തെ നമുക്ക് വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സ്വാഭാവികവും നിരുപാധികവും എന്ന് പറഞ്ഞത്. അപ്പോ എന്ത് വരുന്നു? അറിയുന്നവനായിരിക്കുന്നത്, ഞാൻ അറിയുന്നവൻ, അവൻ തന്നെയാണ് അറിയുന്നതിനെല്ലാം ആധാരമായിരിക്കുന്നു. അവൻ തന്നെയാണ് അറിയുന്നവനായിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായിരിക്കുന്നു. അറിയുന്നതിനെല്ലാം ആധാരമായിരിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇരിക്കുന്നു. അപ്പോഴേ നമുക്കിതിനൊക്കെ അറിയാൻ പറ്റും. അതാണ് ബോധത്തിൽ വിലസുന്നു എന്ന് പറഞ്ഞു, ബോധത്തിൽ അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് സത്യമായിട്ടും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ഇത് സത്യമല്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്കത് അംഗീകരിക്കാൻ പ്രയാസം വരുന്നതാണ്. ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. എന്തുകൊണ്ട്? അനുഭവം സത്യമാണ്, അനുഭവത്തിന് വിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അതാരും അംഗീകരിക്കത്തില്ല. അപ്പോ സത്യമായിരിക്കുന്ന പ്രപഞ്ച, സത്യമായിരിക്കുന്ന പ്രപഞ്ചത്തെ നിങ്ങൾ എന്തുകൊണ്ട് നേരല്ല നേരല്ല എന്നാണ് അവിടെ പറയുന്നത്. സത്യമല്ലെന്നാണ് നേരെന്ന് പറഞ്ഞത്. സത്യം സത്യമല്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അവനിവിടെ ഉത്തരം പറയുന്നത് എന്താണ്? നമ്മൾ ഈ വസ്തുക്കളിലൊക്കെ കാണുന്ന ഇത് സത്യം എന്നുള്ള നമ്മുടെ അനുഭവമുണ്ടല്ലോ. ഇതിൽ നമ്മൾ കാണുന്ന അസത്യം, ആ സത്യം എന്ന് പറയുന്ന ആ വസ്തുക്കളുടെ അല്ല, മറിച്ച് കാണുന്നവൻ്റെയാണ്. കാണുന്നവൻ സത്യമാണ്. ദൃക് സത്യമായതുകൊണ്ടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം സത്യമായി അനുഭവപ്പെടുന്നത്. ഇതാണ് അദ്വൈതം പറയുന്നത്. ദൃക് വന്നാൽ ദൃശ്യവും വരും, അറിയുന്നതെല്ലാം എന്തായി? ദൃശ്യമായി. അപ്പൊ ദൃക് സത്യമായതുകൊണ്ട് നമുക്ക് ദൃശ്യവും സത്യമായി തോന്നുന്നു. വാസ്തവത്തിൽ ദൃശ്യം സത്യമല്ല, ദൃശ്യം ഇത് നേരല്ല, അതാണ് പറയുന്നത്. നേരല്ല ദൃശ്യം ഇത്. അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സാങ്കല്പികമായിട്ടേ മനസ്സിലാക്കാൻ പറ്റും. സങ്കല്പികമായി എങ്ങനെ മനസ്സിലാക്കാം? ദൃക്കിനെ നീക്കി നോക്കൽ, അങ്ങനെ ഞങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ദൃക്കെന്ന് വെച്ചാൽ അറിയുന്നവൻ. ഇവിടെ അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് അറിയുന്നവനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കുക. ശരിക്കും അറിയുന്നവനെ മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? അറിയുന്നവൻ തന്നെയാണ് മാറ്റുന്നത്, മാറ്റുന്നവൻ. രണ്ടും കൂടെ നടക്കത്തില്ല. ആത്മാശ്രയ ദോഷം വരും. സങ്കല്പിക്കാൻ നോക്കങ്ങ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമുക്ക് സങ്കല്പിച്ചേ മനസ്സിലാക്കാൻ പറ്റും. സങ്കല്പികമായിട്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ പറ്റും. അതാണ് പറയുന്നത്, ദൃക്കിനെ നീക്കി നോക്കിൽ. ദൃക്ക് അറിയുന്നവൻ, അവനെ മാറ്റി ഇട്ട് ചിന്തിക്കുക. ഇങ്ങനെ കേട്ടില്ല. ചേതനയും ശവവുമായിട്ടതിന് ബന്ധമില്ല. അത് സങ്കല്പം മാത്രമാണ്. അറിയുന്നവനെ മാറ്റുക എന്ന് പറയുന്ന നമ്മൾ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഒന്നും ചിന്തിക്കരുത്. അറിയുന്നവനെന്ന് പറയുന്ന എന്താണ്? സ്വപ്നത്തിനും അറിയുന്നവനുണ്ടായിരുന്നു, ഇവിടെ ഉണരുമ്പോഴും ഇപ്പോഴും അറിയുന്നവനുണ്ട്. അവൻ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ല പറയുന്നു. കാരണം ഈ ശരീരവും എന്താണ്? ദൃശ്യമാണ്. ശരീരത്തെയും അറിയുന്ന ഒരുവനാണ്. അവനെ എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും അവനെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്, ഹൈപ്പോത്തെറ്റിക്കൽ എന്ന് പറയും. ചില കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. സങ്കല്പികമായി ചിന്തിക്കാൻ പറ്റും പറയുന്നു. അനന്തം എന്ന് പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു സാങ്കല്പികമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റും. ഒരു സങ്കല്പം അത്രയേ ഉള്ളൂ. സർവവ്യാപി എന്ന് പറയുന്നു. കേവലം ഒരു സങ്കല്പം മാത്രമാണ്. സർവവും നമുക്കറിയാം, പിന്നെ സർവവ്യാപി എങ്ങനെ അറിയും? അതൊക്കെ എന്താണ്? ഒരു സാങ്കല്പികമായിട്ടാണ് ചിന്തിക്കുന്നത്. സർവശക്തി, സർവം, സർവജ്ഞൻ, സർവശക്തിയുള്ള നമുക്ക് സർവശക്തികളെ നമുക്കറിയാമോ? പിന്നെ സർവശക്തിയെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കും? അതൊക്കെ സാങ്കല്പികമാണ്. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ രണ്ട് വസ്തുക്കളെ നമ്മൾ കാണാവൂ. ഏതാണ്? ഒന്ന് ദൃക്ക് അറിയുന്നു, മറ്റൊന്ന് ദൃശ്യം. രണ്ടുമാണ്. അതിൽ ദൃക്കെന്ന് പറയുന്നത് തന്നെയാണ് പറഞ്ഞത്, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നവനും ഉണർന്നിരുന്ന് കാണുന്നവനും. ഈ ഉണർന്നിരുന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ എന്തായി? ഈ ശരീരം ഉൾപ്പെടെ എല്ലാം ദൃശ്യമായി. ശരീരത്തിനുള്ളിൽ നടക്കുന്ന സുഖദുഃഖാദികളെല്ലാം ദൃശ്യമായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ. അങ്ങനെ സാങ്കല്പികമായിട്ട് ഇതിനെ അറിയാൻ പറ്റും. എന്താണ് ദൃക്കൊന്നും ദൃശ്യമൊന്നും തിരിയാൻ, അതിൽ തന്നെ ദൃക്കിനെ മാറ്റി നിർത്തുക. ദൃക്കിനെ മാറ്റി ദൃക്കിനെ നീക്കി നോക്കുക. എന്തിനു നോക്കുക? ദൃശ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൃശ്യത്തെക്കുറിച്ച് സങ്കല്പിക്കുക. ഒരു സങ്കല്പം ദൃക്കിനെ ആർക്കും ശരിക്കും മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? മാറ്റാൻ ശ്രമിക്കുന്നവനാണ് ദൃക്ക്. അവനെ അവനെങ്ങനെ മാറ്റാൻ പറ്റും? എനിക്ക് എൻ്റെ തോളി കയറാൻ പറ്റും. അതിനാണ് ആത്മാശ്രയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് സങ്കല്പിക്കാം. എനിക്ക് സങ്കല്പിക്കാൻ എന്താ കുഴപ്പം? ഞാൻ എൻ്റെ തോളി കയറിയിരിക്കുന്നു. സങ്കല്പിക്കുന്നതിന് എന്താ കുഴപ്പം? കേവല സങ്കല്പം. അതുപോലെ ദൃക്കിനെ മാറ്റിയിട്ട് അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൃശ്യത്തെ നോക്കുക, കാണുക, മനസ്സിലാക്കുക എന്നൊക്കെ അർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദൃക്കിനെ മാറ്റിയിട്ട് ദൃശ്യത്തെ നോക്കിയാൽ എന്താണ്? ദൃശ്യം നേരല്ല, പിന്നെ ദൃശ്യത്തിന് നിലനിൽപ്പില്ല. ഈ ദൃശ്യത്തിൻ്റെ നിലനിൽപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ നിലനിൽപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നു എന്നർത്ഥം. ഈ വസ്തു തന്നെ അങ്ങ് നശിച്ചു പോയെന്നിരിക്കട്ടെ, പിന്നെ നമ്മൾ സത്യം എന്ന് പറയും. എന്തുകൊണ്ട് പറയുന്നുണ്ടോ? നിലനിൽപ്പില്ല. അപ്പോ ഈ അറിയുന്നവനെ മാറ്റി നിർത്തിയിട്ട് എന്താണ് നമ്മൾ ദൃശ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല. എന്തുകൊണ്ട്? അതിൻ്റെ ആ നിലനിൽപ്പെന്ന് പറയുന്നത് അറിയുന്നവൻ്റെ നിലനിൽപ്പാണ്. പൂർണ്ണമായും അത് അറിയുന്നവനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നതെന്നർത്ഥം. അറിയുന്നവനെ ആശ്രയിച്ചിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്? ദൃശ്യം. ദൃക്കിനെ ആശ്രയിച്ചിട്ടാണ് ദൃശ്യം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ദൃശ്യത്തിനൊരു നിലനിൽപ്പുണ്ട്. സത്ത, ഉണ്മ, സത്യത്വം, അതിനെ ആശ്രയിച്ചിട്ടാണെന്ത് ദൃശ്യത്തിൻ്റെയും നിലനിൽപ്പ്. അപ്പൊ നമ്മൾ സാങ്കൽപ്പികമായി ഈ അറിയുന്നവനെ മാറ്റിയാൽ നമുക്കെന്ത് സങ്കല്പിക്കാം? സങ്കല്പിക്കുന്നതിന് കുഴപ്പമില്ല. അറിയുന്നവനില്ല എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അറിയുന്ന ദൃശ്യത്തിനൊന്നിനും തന്നെ നിലനിൽപ്പില്ല, അതിനൊന്നും സത്യത്വമില്ല. എന്തുകൊണ്ടത്? അറിയുന്നവനെ ആശ്രയിച്ചാണ് അതിൻ്റെ നിലനിൽപ്പ്. ഇതാണ് അദ്വൈതത്തിൻ്റെ സിദ്ധാന്തം. അപ്പോ ഈ ദൃക്ക് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ദൃക്ക് എന്ന് പറയുന്നത് എന്താണോ? സ്വാഭാവികമായ അറിവാണ് ദൃക്ക്. ദൃശ്യം എന്ന് പറയുന്നതോ? അതും സ്വാഭാവികമായ അറിവ് തന്നെ. കാരണം അറിവിനെ ആശ്രയിച്ചാണ് അതിൻ്റെ നിലനിൽപ്പ്. അറിവിനെ ആശ്രയിച്ചിട്ടാണത് നിലനിൽക്കുന്നത്. താൻ ദൃക്കായിരിക്കുന്നതും എന്താണ്? അറിവിനെ ആശ്രയിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടാണ് രണ്ടും നിലനിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ മാറ്റുന്നു എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്തായിരിക്കും? നിരുപാധികമായ അറിവ്. അതാണ് അഹങ്കാരാധിഹീനം മായ ജ്ഞാനം എന്ന് പറയുന്നത്. ആ നിരുപാധികമായ അറിവിൽ ദൃക്കുമില്ല, ദൃശ്യവുമില്ല. അവിടെ ദൃക്കിനും അസ്തിത്വമില്ല, ദൃശ്യത്തിനും അസ്തിത്വമില്ല. ഇല്ല, സ്വാഭാവികമായ അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അത് ദൃക്കെന്ന് പറയുന്ന കണ്ണിനെയാണ്, ഇവിടെ പറയുന്ന ആത്മാവുമായിട്ട് അതിന് ബന്ധമില്ല. അത് എന്താണ്? നിന്നിടും ദൃക്ക് പോൽ. പോലെ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം എന്താണത്? ഒരു ഉദാഹരണമാണ്, ഒരു ഉദാഹരണം പറയാണ്. ഒരു ഉദാഹരണത്തെ അവിടെ പറയുകയാണ്. എങ്ങനെ? നമ്മൾ വസ്തുക്കൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ അപ്പോ കണ്ണിന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയവും അർത്ഥവും ആ വസ്തുവുമായിട്ടുള്ള സംബന്ധം, ആ സംബന്ധത്തിനനുസരിച്ച് കണ്ണിലൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1, 2, 3, 4, 5, 6 എന്ന് എണ്ണി എണ്ണി 100 വസ്തുക്കളെ അവിടെ ഉള്ളൂ. 100-ാമത്തത് എണ്ണിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എണ്ണുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കണ്ണിൽ ഇല്ല. കണ്ണെന്ത് ചെയ്യുന്നു? നിശ്ചലമാകുന്നു. ഒരു ഉദാഹരണം മാത്രം. ഇതുപോലെ ആണെന്ത്? ഉള്ളം നിശ്ചലമാകുന്നു, മനസ്സ് ഇതുപോലെ നിശ്ചലമാകുന്നു. എങ്ങനെയാണോ ഇന്ദ്രിയം നിശ്ചലമാകുന്നു, അതുപോലെ മനസ്സും അസ്പന്ദമാകുന്നു. നിന്നിൽ സത്യജ്ഞാനം അനന്തം ആയിരിക്കുന്ന ഈശ്വരനിൽ മനസ്സ് ഇതുപോലെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് തമിഴ്, ഏതോ ഒരു തമിഴ് കൃതിയിലുള്ള ഒരു ഉദാഹരണമാണ് ഗുരുദേവൻ എടുത്ത് പറഞ്ഞത്. ഇത് ഉദാഹരണം തന്നെയാണ്. അവിടെ ഉദാഹരണം പറയുന്നത് എന്താണ്? വാഴ, വാഴയുടെ പോള, ഇങ്ങനെ ഓരോന്നോരോന്നു. ഏതാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. അത് ഒഴിവിലൊടുക്കണമെന്ന് തോന്നുന്നു. വാഴയുടെ പോള ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അവസാനം എന്താണ്? ഒന്നുമില്ല. വാഴ കാമ്പുള്ളതല്ല, കാമ്പില്ലാത്ത ഉള്ളി തെളിച്ചതുപോലെ ഉള്ളി തരും. അവിടെ പറയുന്ന വാഴയുടെ ഉദാഹരണമാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഒന്നും അവിടെ കാണുന്നില്ല. അതുപോലെ കാണാതെ കണ്ണ് അവിടെ എന്ത് ചെയ്യുന്നു? നിശ്ചലമാകുന്നു. കണ്ണിൻ്റെ ഒരു പ്രവൃത്തി ഉള്ളതുപോലെ തന്നെ കണ്ണിന് പ്രവർത്തിക്കാതെ ഇരിക്കാം എന്ന് പറയുകയാണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അതുപോലെ മനസ്സ് എന്ത് ചെയ്യുന്നു? എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന് സ്പന്ദിക്കാതെയും ഇരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ മനസ്സ് സ്പന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? സമാധിയെക്കുറിച്ച് പറയുന്നു. മനസ്സ് സ്പന്ദനരഹിതമായിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മനസ്സ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്താണ്? ഈ അറിവിൽ നിന്നും മനസ്സ് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഉള്ളു അർത്ഥം. സ്പന്ദിക്കുക എന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായും വളരെ വേഗത്തിലും ഒക്കെ പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ സ്പന്ദനമെന്ന് പറയുന്നത്. വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയും, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബോധത്തിൽ വിലസുന്നു എന്ന് പറയുന്നത് ഈ ദൃശ്യത്തെ മുഴുവൻ പറയുന്നു. അതുവരെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ എന്താണ്? ബോധത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഇവിടെ പറയുന്നു. അവിടെ പറയുന്ന വേറൊരു കാര്യമാണ്. സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം അത് പല അഭിപ്രായമുള്ളത്, ഓരോ അഭിപ്രായമുണ്ട്. സുഷുപ്തിയിൽ ഒരാൾ വാദിക്കുകയാണ്. കാരണം സുഷുപ്തി എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഈ ബോധമൊന്നുമില്ല, അവിടെ ചർച്ച നടക്കത്തില്ല, സ്വപ്നമില്ല, ജാഗ്രതയില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് തർക്ക വിതർക്കങ്ങളും പറയാം എന്നാണ്. സുഷുപ്തി എന്ന് പറയുമ്പം തന്നെ എന്താണ്? നമുക്ക് പ്രപഞ്ചബോധമില്ലാത്ത അവസ്ഥയാണ്. അത് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം അവിടെ ചിത്തം അസ്പന്ദമായിരിക്കുന്നു എന്ന് പറയാം. വേറൊരു കൂട്ടർക്ക് വേണമെങ്കിൽ പറയാം അവിടെ ചിത്തം സ്പന്ദിക്കുന്നു, അത് തർക്ക വിഷയമായിട്ടായിരിക്കും എന്ന്. രണ്ടും പറയാം, രണ്ടിനും അനുകൂലമായ യുക്തികൾ വെച്ച് ഘോരഘോരമായി വാദിക്കാം. എന്തുകൊണ്ട്? മനുഷ്യന് ബോധശൂന്യമായൊരവസ്ഥയാണ്, അതുകൊണ്ട്. രണ്ടിനും നമുക്ക് അനുകൂലമായി തർക്കിക്കാം. അവിടെ സ്പന്ദിക്കുന്നു എന്നിങ്ങനെ നമുക്ക് വാദിക്കാം, ഒരു സ്പന്ദമില്ല അങ്ങനെയും വാദിക്കാം. വാദത്തിൻ്റെ വിഷയമാണ്. ബോധമില്ലാത്തതിനെക്കുറിച്ച് എന്ത് പറഞ്ഞുകൊണ്ട് ആർക്ക് എന്തും പറയാം. പിന്നെ നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണ് നമുക്കവിടെ. എന്താണ് അവിടെ ഒരു സ്പന്ദനമില്ല എന്ന് അറിയുന്നതും പറയുന്നതുമാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി വാദിക്കാം. അല്ല അവിടെയും അവിടെയും സ്പന്ദിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അതിനുവേണ്ടിയും വാദിക്കാം. രണ്ടിനുള്ള സ്കോപ്പുണ്ട് അവിടെ. കാരണം ഇതിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എവിടെ സംഭവിക്കണം? ഇവിടെ ജാഗ്രതയിൽ തന്നെ. നമ്മൾ എന്തിനെ കൂടി ചിന്തിച്ചാലും പറഞ്ഞാലും ഒക്കെ ജാഗ്രതയിലാണ്. സുഷുപ്തിയിൽ ഇന്നതാണെന്ന് പറഞ്ഞാലും സമാധിയിൽ ഇന്നതാണെന്ന് പറഞ്ഞാലും, സമാധി ഇരുന്നുകൊണ്ട് ആരും സംസാരിക്കാറില്ല. ഈ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ജാഗ്രതയിലാണ്. ജാഗ്രതയിലിരുന്നുകൊണ്ട് ഈ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് എന്ത് വേണോ പറയാം. ഒക്കെ സിദ്ധാന്തങ്ങളായിരിക്കും, എന്നുവെച്ചാൽ നമ്മുടെ കാഴ്ചപ്പാടായിരിക്കും. പറയുന്നവരുടെ കാഴ്ചപ്പാടായിരിക്കും. അപ്പൊ അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നതല്ല, ഈ ബോധത്തിൽ നിന്ന് വിലസുന്നു എന്ന് പറയുന്ന ഇവിടെ യോജിക്കും. കാരണം ബോധത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുകയാണ്. ആ ബോധം തന്നെ, ഇത് അനുഭവപ്പെടുന്ന ബോധം എങ്ങനെയുള്ള ബോധമാണ്? സ്വാഭാവികമായ ബോധമാണ്. കാരണം അനുഭവം വേണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം, ഞാൻ വേണം, അഹങ്കാരം വേണം, അല്ലെങ്കിൽ ബോധം ഇവിടെ. അപ്പോ നമ്മൾ, ഞാൻ പറയുകയാണ്, ഞാൻ അറിയുന്നവൻ അല്ലെങ്കിൽ ദൃക്കെന്ന് പറയണമെങ്കിൽ, എന്ന് ഞാൻ എന്നെ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് ദൃശ്യം വേണം, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ കാണുന്നവനാണെന്ന് പറയണമെങ്കിൽ എൻ്റെ മുമ്പിൽ കാഴ്ച വേണം, അല്ലെങ്കിൽ എനിക്ക് കാണുന്നവനെന്ന് പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. അപ്പൊ കാഴ്ചയുള്ളപ്പോഴാണ് ഞാൻ കാണുന്നവനെന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും, ആ കാഴ്ച കാണുന്നവൻ രണ്ട് സ്വാഭാവികമാണ്. അപ്പൊ ഇത് രണ്ടിനെയും ഗുരു അംഗീകരിക്കുന്നത്, ഇതിനപ്പുറം നിരുപാധികമായ ഒന്നുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ് എന്ത് പറയുന്നത്? സ്വാഭാവികമായ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും പറയും. നിരുപാധികമായ ഒന്ന് ഉണ്ട്. അതെങ്ങനെ മനസ്സിലാകും? നിരുപാധികം എന്ന് പറയുന്നതിനെ ഒന്നിനും മനസ്സിലാക്കുന്നത് സ്വാഭാവികത്തെ നിഷേധിച്ചിട്ട്. സ്വാഭാവികമായ ഒന്നിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ ശേഷിക്കുന്ന, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കണ്ടേ? നമ്മൾ നിരുപാധികം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നമ്മുടെ അനുഭവമാണ്. നിരുപാധികത്തെ എങ്ങനെ മനസ്സിലാക്കും? ചർച്ച ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് നമുക്ക് സാങ്കല്പികമായി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. എന്താണോ ഇത്, ഈ ദൃശ്യം എന്നാണ്. ദൃശ്യമുള്ളപ്പോഴേ ഈ അറിവിനെ ദൃക്കെന്ന് പറയാൻ പറ്റൂ എന്നാണ്. ഈ അറിവ് ദൃക്കും ദൃശ്യവും അല്ലാതിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ഒരു നിലയുണ്ട് അറിവിന് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിനെയും തള്ളിക്കളഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്തങ്ങനെ? അതിനാണ് നേതി നേതി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയൊന്നുണ്ട് എന്ന്. പിന്നെ പറയുന്ന അടുത്ത് പറയുന്ന എന്താണ്? ഈ ദൃക്കിനെയും ദൃശ്യങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞിട്ട് കേവലം നിരുപാധികമായി ആത്മാവ് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അത് സമാധി എന്ന് പറയും. അങ്ങനെ പറയാം എന്ന് വെച്ചാൽ അതൊരു വ്യക്തി അനുഭവമായിട്ട്, ഒരു വ്യക്തിയുടെ അനുഭവം എന്താണ്? അവിടെ ദൃക്കുമില്ല, ദൃശ്യവുമില്ല, നിരുപാധികമായ കേവലമായ അറിവ്, അങ്ങനെ താനൊരവസ്ഥയിൽ എന്നൊരു വ്യക്തിക്ക് പറയാം. പറഞ്ഞാൽ അതിന് സമാധി എന്ന് പറയും. അതാണ് അസംപ്രജ്ഞാത സമാധി എന്നൊക്കെ നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയും. അവിടെ എന്തെങ്കിലും ഒരു അറിവുണ്ടായാൽ അവിടെ ദൃക്കും ദൃശ്യമാവും വീണ്ടും. അതാണ് അപ്പൊ നിരുപാധികമായ അറിവിനെ എന്താണ് ഇങ്ങറിയാനും ആരുമില്ല. എവിടെ പറഞ്ഞിരിക്കുന്നു? ആത്മദേശത്തിൽ. എവിടെ ആത്മദേശത്തിൽ? എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? അരോഹം എന്നത് രണ്ടു വേഗമാ ആവരണം ഒഴിഞ്ഞ അറിവിനെ വിട്ടഹം അന്യമാകുമെന്നാൽ അറിയാനും ആരുമില്ല പറഞ്ഞിരിക്കുന്നു. അത് വളരെ ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. കുറേയൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അറിവെന്ന് പറയുന്ന കൃതിയുടെ ആ സാരങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. പലതരത്തിൽ അത് മനസ്സിലാക്കും. അപ്പോ ദൃശ്യം നമ്മുടെ ഈ അനുഭവപ്പെടുന്ന ഇത് കാര്യങ്ങളൊന്നും നേരല്ല എന്നാണ്. ഇത് ദൃക്കിനെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിത് നേരായി അനുഭവപ്പെടുന്നത്. അറിയുന്നവൻ ഉള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്നതെല്ലാം സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ഈ അറിയുന്നവനെക്കുറിച്ചുള്ള അനുഭവം, അറിയപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അനുഭവം, ഈ രണ്ട് അനുഭവങ്ങളെയും നിന്നും ഈ അറിയുന്നവൻ എന്നുള്ള ആ ഒരു ഭാവത്തെ മാറ്റിയിട്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ ഇതൊന്നും നേരല്ല. പിന്നെ ഇതിൽ സത്യം, ഇതിൻ്റെ നിലനിൽപ്പ് എങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സത്യമാകും എന്നാണ് ഇവിടെ ചോദ്യം. ഇത് അദ്വൈതത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടാണ്. കേട്ടുകൊണ്ട് മനസ്സിലാവില്ല, നമ്മളത് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിലാവും. മനസ്സിലായെന്ന് തോന്നും, എന്നാലും മനസ്സിലാകാൻ ബാക്കി കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിടികിട്ടിയെന്ന് തോന്നും, ചിന്തിക്കുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ബാക്കി കിടക്കുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അറിയുന്നവനാണ് ഇതിൻ്റെയൊക്കെ ആധാരം. ദൃക് അത് എന്താണ്? അദ്വൈത സിദ്ധാന്തമാണ്. പിന്നെ ഇതിനെയൊക്കെ എങ്ങനെ അറിയുന്നു, അറിയാതിരിക്കുന്ന എങ്ങനെ, അതിൻ്റെ പ്രക്രിയ വേറെയാണ്. അപ്പോൾ അത് എന്താണ്? ഇതിനെ എങ്ങനെ അറിയാൻ പറ്റുന്നു എന്ന് വെച്ചാൽ ഈ ദൃശ്യങ്ങളെയൊക്കെ എങ്ങനെ അറിയാതിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അറിയുന്നതിൻ്റെ പ്രക്രിയകൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് അറിവുണ്ടാകുന്നത്? അത് പഴയകാലത്ത് അവർ പറഞ്ഞ് ഇന്ദ്രിയാർത്ഥ സന്നിവേഷം പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മളിതിനെ അറിയുന്നത്, അത് നടക്കാത്തപ്പോഴാണ് അറിയാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രക്രിയ വേറെയാണ്. മറ്റേത് പറയുന്നത് എന്താണ്? ഇത് ആണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്, അറിവാണ്. പിന്നെ അതിനകത്തപ്പോൾ പല ചോദ്യങ്ങളും വരും. എന്നാ അറിയണ്ടേ? അപ്പോൾ എങ്ങനെ അറിയുന്നു എന്നുള്ള പറയും. അറിവിൻ്റെ പ്രക്രിയ, അറിവ് നടക്കുന്ന എങ്ങനെയെന്നുള്ള കാര്യം പറയും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലേ അറിയാൻ പറ്റും. ഒരാൾ പറയണം, നമുക്ക് കണ്ണുകൊണ്ട് ഏതെങ്കിലും വസ്തുവിനെ കാണണമെങ്കിൽ സൂര്യപ്രകാശം വേണം അല്ലേ. സൂര്യപ്രകാശം എന്ന് പറയുന്നത് പകൽ മുഴുവൻ സൂര്യപ്രകാശമുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ പകൽ വെളിച്ചെത്തിയിരിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ സൂര്യപ്രകാശം കൊണ്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ എപ്പോഴും കാണാൻ പറ്റും. അപ്പോ അതെന്തുകൊണ്ട് എപ്പോ കാണുന്നു എപ്പോ കാണുന്നില്ല എന്നുള്ളതിന് അതിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കണം. കണ്ണുകൊണ്ടാണ് എല്ലാത്തിനെയും കാണുന്നത് മനുഷ്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണ് എപ്പോഴും എല്ലാം കണ്ടുകൊണ്ടിരിക്കണ്ടേ എന്ന് ചോദിക്കുന്ന അർത്ഥമുണ്ടോ? അപ്പൊ കണ്ണ് എങ്ങനെ കാണുന്നു കാണാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ അതിൻ്റെ സമാധാനം കിട്ടും. അദ്വൈതം എന്ന് പറയുന്ന എല്ലാ ചോദ്യത്തിനും സമാധാനം തരുന്ന ഒരു കാര്യമല്ല, അങ്ങനെ വിചാരിച്ചു കളയരുത്. അത് ഇങ്ങനെ ഒരു ഇതൊരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തത്തിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടും, എല്ലാ പ്രശ്നങ്ങൾക്കും അതിൽ നിന്ന് ഉത്തരം കിട്ടും. അദ്വൈതം നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ന് വിചാരിച്ച് സാമ്പാർ വയ്ക്കുക അറിയണമെന്നില്ല. ഉണ്ടോ? അത് രണ്ട് കാര്യമാണ്. സാമ്പാർ വയ്ക്കണമെങ്കിൽ എന്ത് വേണം? അത് പുറത്തേയും പഠിച്ചാലേ പറ്റും. അതിന് അദ്വൈതജ്ഞാനം കൊണ്ട് സാമ്പാർ വയ്ക്കാൻ പറ്റും. അപ്പൊ അത് എല്ലാത്തിനും ഉത്തരം തരുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ അദ്വൈതം മനസ്സിലാക്കി വരുമ്പോ നമ്മുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ വരും. ഏത്? അദ്വൈതത്തെ സംബന്ധിച്ച്. അതിനുള്ള ഉത്തരങ്ങൾ അതിനകത്തുള്ളൂ. അല്ല, എല്ലാം ത്തിന് ഉത്തരം, അത് എല്ലാത്തിനും ഉത്തരം ആരുടെ കയ്യിലും ഇല്ല. ഒരു മനുഷ്യൻ്റെ കയ്യിലും എല്ലാത്തിനും ഉത്തരമില്ല. നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഉത്തരങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും കൂടുതലും കുറവുള്ള ഉത്തരങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ഒരാൾ ഈ ലോകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അറിവിന് എങ്ങനെ ഏറ്റക്കുറച്ചിൽ? അതുണ്ടാവും, അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അത് പറയുന്നത് എന്താണ്? നമ്മുടെ എൻ്റെ ചെവി നിങ്ങളുടെ അത്രയും എൻ്റെ ചെവി കേൾക്കത്തില്ല, അതെനിക്കറിയാം. കുറച്ച് കുറവായി. എന്തുകൊണ്ട്? അതിൻ്റെ ശരിക്ക് പ്രവർത്തിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിന് കുറച്ചൊരു കുറവുണ്ട്. ഫുള്ള് അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോ അത് കേൾവിയെ ബാധിക്കുന്നുണ്ട്. പക്ഷെ ഉപാധി കൊണ്ട് അത് ബാധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്ന എന്താണ്? അറിവ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ ബാധിക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായ എൻ്റെ അറിവുണ്ടല്ലോ, ഞാൻ പറയുന്ന കേൾവി എന്ന് പറയുന്ന എൻ്റെ അറിവ്, അതിനെ ബാധിക്കുന്നുള്ളൂ. അറിവെന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല, കാരണം അതേ അറിവ് തന്നെയാണ് നിങ്ങളിലും ഇരിക്കുന്നത്. നിങ്ങളിലിരിക്കുന്ന അറിവിനെ അത് ബാധിക്കുന്നില്ല. അപ്പൊ അറിവിനെ സർവാധാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അറിവിനൊന്നും ബാധിക്കുന്നില്ല. പിന്നെ എനിക്ക് കുറവ് വരുന്ന എന്തുകൊണ്ട്? എൻ്റെ ഉപാധി കൊണ്ട് എന്നെ മാത്രം സംബന്ധിക്കുന്ന ഒരു കുറവാണ് അത്. അറിവിൻ്റെ അറിവിൽ സംഭവിക്കുന്ന ഒരു കുറവല്ല, എന്നെ മാത്രം സംബന്ധിക്കുന്ന ഒരു കുറവാണ് അത്. അറിവെന്ന് പറയുന്ന എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല, അത് സർവാധാരമായിട്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കുറവോ കൂടുതലോ ഒന്നുമില്ല. ഇതാണ് അദ്വൈത സിദ്ധാന്തം. പക്ഷെ എനിക്ക് കുറവും കൂടുതലുള്ളതൊക്കെ ഉണ്ട്. അതെൻ്റെ ഉപാധികളെ സംബന്ധിച്ച് എൻ്റേതായ അറിവിൽ വരുന്ന വ്യത്യാസവും, അറിവ് അങ്ങനെ എൻ്റേത് അങ്ങനെ ഒന്നല്ല. അത് എന്താണ്? സർവത്ര ഏകരൂപത്തിൽ ഇരിക്കുന്ന ദൃക്കായും ദൃശ്യമായും ഇരിക്കുന്ന എന്നിൽ മാത്രമല്ല, സർവരിലും ഇരിക്കുകയാണ്. അപ്പൊ ഈ കൂടുതലും കുറവൊന്നും അറിവിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ചോദിച്ചത്? ഏത്? ആ ദൃക്കം എന്ന് പറയുന്നതും എന്താണ്? ഉപാധിയോട് കൂടിയതാണ്. പക്ഷെ അത് എന്താണ്? മനസ്സ്, മനസ്സ്, ബുദ്ധി, ചിത്തം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ വ്യത്യാസമുണ്ട്. ഉപാധിയോടുകൂടിയാണെങ്കിലും വ്യത്യാസമുണ്ട്. ഉപാധിയോടുകൂടിയതാണ്, പക്ഷെ വ്യത്യാസം എന്താണ്? മനസ്സ്, മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എനിക്ക് ഈ പുസ്തകത്തെ കാണണമെങ്കിൽ മനസ്സിന് ഇന്ദ്രിയത്തിൻ്റെ സഹായം വേണം, കണ്ണിൻ്റെ സഹായം വേണം എന്നേ. അപ്പോ കാണുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മനസ്സിന് കണ്ണിൻ്റെ സഹായം വേണം, കേൾക്കുക എന്ന് പറയുന്നതിന് മനസ്സിന് എന്ത് വേണം? ചെവിയുടെ സഹായം വേണം. പക്ഷെ ദൃക് എന്ന് പറയുന്നത് അറിയുന്നവനാണ്. എന്നുവെച്ചാൽ അത് എല്ലാത്തിനെയും അറിയുന്നവനാണ്. ഇപ്പോ എല്ലാം ഉപയോഗിച്ചറിയുന്നവനാണ്, എല്ലാത്തിലൂടെ അറിയുന്നവനാണ്, മനസ്സിലൂടെ അറിയുന്നവനാണ്, ചിന്തിക്കുന്നവനാണ്. അപ്പോ ദൃക്കിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ദൃക്കിന് ഈ മനസ്സിനിപ്പോ ഈ ഉണർന്നിരിക്കുമ്പോഴേ പ്രവർത്തിക്കാൻ പറ്റും. ദൃക്കെന്ന് പറയുന്നപ്പോഴാണ് സ്വപ്നത്തിനും ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സ് പോലെയല്ല, അവിടുത്തെ മനസ്സ് വേറെയാണെന്നാണ് പറയുന്നത്. അപ്പോ ദൃക്കിന് അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ അത് സ്വാഭാവികമാണ് എന്ന് വെച്ചാൽ അഹങ്കാരാതിഹീനമല്ല, അതെപ്പോഴും മനസ്സിലാക്കിയാൽ മതി. അത് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന നമ്മൾ ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിക്കും പോലെ ഇരിക്കും എന്നേ പറയാൻ പറ്റും. നമ്മളതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? വേണമെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചിട്ട് പറയാം, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാം, ഇനി അവിടെ അറിഞ്ഞു എന്നും പറയാം. അതൊക്കെ നമ്മുടെ വ്യാഖ്യാന സാമർത്ഥ്യമാണ്. രണ്ടു തരത്തിലും പറയാം. എല്ലാം ഉറക്കത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന എന്താണ്? എല്ലാം ഉണർന്നിരുന്നുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ പറയുന്നവർക്ക് പല യുക്തികളും കാണും, പല രീതിയിലും പറയും. ശരിക്കും നമ്മൾ ഉറക്കത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുള്ളൂ, ഡോക്ടറെ അടുത്ത് പോവുക. അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അവർ ശരിക്കും പഠിച്ചിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ സംഭവിച്ചു കൃത്യമായി പറഞ്ഞു. അത് എന്താണ്? കൃത്യമായിരിക്കും. ഉറക്കത്തെ സംബന്ധിച്ച് പറയും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര സെക്കൻഡ് ഉറങ്ങി, എത്ര സെക്കൻഡ് സ്വപ്നം കണ്ട്, എത്ര സെക്കൻഡ് ഇങ്ങനെ ഉണർവിലേക്ക് വന്നു, ഇതൊക്കെ നമ്മളെ ഉറക്കത്തിൽ സംഭവിക്കണം, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളെ ഉറക്കമെന്ന് പറയുന്നത് അങ്ങനെ ഒരേ രീതിയിൽ പോവുകയല്ല. ഈ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പല സ്വപ്നങ്ങളും ഉണർവുകളും ഒക്കെ സംഭവിച്ച് പോവുകയാണ്. അത് വ്യക്തികളിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അവര് മെഷീൻ വെച്ച് കൃത്യമായി പഠിക്കാൻ പറ്റും. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഉറങ്ങുന്നതുമുണ്ട്. അല്ലാതെ ഉറക്കമെന്ന് പറയുന്ന അങ്ങനെ ഒരേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ല. പിന്നെ ചില വ്യക്തികളത് കൂടുതലായിരിക്കും ഉറക്കം. പ്രായമൊക്കെ ചെല്ലുമ്പോൾ നമ്മളെയൊക്കെ പോലെയുള്ളവരിൽ അത് കുറയും. കാരണം ഒന്നുകൊണ്ട്, ഈ ബ്രെയിനിൻ്റെ സെല്ലുകളെല്ലാം ക്ഷീണിച്ചു, അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിച്ച്, അപ്പോൾ ഒരു പ്രവർത്തനവും നേരെ നടക്കത്തില്ല. അപ്പോൾ അതിൽ വ്യത്യാസം വരും പ്രായം ചെല്ലുമ്പോൾ. ഉറക്കം ഇപ്പൊ ശരിക്ക് കിട്ടുന്നുണ്ടോ? സത്യം പറയണം, കുറയും. പ്രായം ചെല്ലുമ്പോൾ കുറയും. അതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഓരോ പ്രവർത്തനം. ആ നമ്മുടെ എന്തൊക്കെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നോ, ചിലപ്പോ ഇങ്ങനെ ഉറങ്ങിപ്പോ ഇങ്ങനെ ഞെട്ടാറില്ലേ പലരും, ഉറക്കത്തിലേക്ക് പോകും. ഇതൊക്കെ ബ്രെയിനിൽ നടക്കുന്ന ചില പരിപാടികളാണ്, ബ്രെയിനിൽ നടക്കുന്ന ചില പ്രോസസ്സിംഗ് ആണ്. മനസ്സിലായോ? അതെല്ലാം നടക്കുന്ന നമ്മുടെ ബ്രെയിനിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തന രീതി എന്ന് ആണ് ന്യൂറോ സയൻസ് പറയുന്നത്. അതുകൂടി പഠിച്ചിട്ട് പറയുന്നതാണ്. അത് എന്തൊക്കെ അനുഭവം ഉണ്ടായാലും ശരി, ഏതൊക്കെ തരത്തിൽ അനുഭവം ഉണ്ടായാലും ശരി, അതെല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പോൾ എനിക്ക് എന്താണ്, ഒരു 10, 40, 50 വയസ്സ് വരെ വളരെ ഗാഢമായ ഉറക്കം വരെ, ഏകദേശം 50 വയസ്സ് വരെ. അത് കഴിഞ്ഞപ്പോൾ ഉറക്കം കുറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഞാൻ പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടറെ കണ്ട് എന്നെ പരിശോധിച്ചു. അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, 50 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ബ്രെയിനിൽ ഇന്ന ഇന്ന മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അതിനനുസരിച്ച് എന്തോ ഉറക്കത്തിലും കുറവും കൂടുതലും എല്ലാം വരും. അത് നമുക്കൊന്നും ചെയ്യാനില്ല. വീണ്ടും നമുക്ക് തിരിച്ച് യുവത്വത്തിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനോടൊത്ത് പോവുക നമ്മൾ, അതിനെ മനസ്സിലാക്കുക. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഉറക്കത്തിൻ്റെ സമയം മൊത്തത്തിൽ കുറയും. അങ്ങനെ വരും. ഇനി അപൂർവം ചിലപ്പോൾ അങ്ങനെ എല്ലാതെയും വരാം ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് ഉണ്ടാവുന്നു, ആ മുഴുവൻ അനുഭവങ്ങളുടെയും കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം. ഇത്രയും മനസ്സിലാക്കിയ മതി. നമ്മുടെ ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കുന്നു. അപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞു, ശരി, അപ്പോൾ മലർന്ന് കിടന്നുറങ്ങുന്ന ഒരു ശീലമായിപ്പോയി, ചരിഞ്ഞ് കിടന്നുറങ്ങുക ഒരു നിർദ്ദേശം. അപ്പോൾ കുറച്ചുകൂടി ഉറക്കം കിട്ടും. കാരണം എന്തുകൊണ്ടാണ്? ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ മസിലെല്ലാം ചെന്നിട്ട് നമ്മളെ ശ്വാസം നോളി അടയ്ക്കുകയാണ്. ഇങ്ങനെ മലർന്ന് കിടക്കും, ശ്വാസവും ഇങ്ങനെ വലിച്ചു കൊണ്ട്. ചരിഞ്ഞ് കിടന്നാൽ അത് അടയത്തില്ല. അപ്പോൾ ശ്വാസത്തിന് തടസ്സം വരത്തില്ല. അപ്പോൾ കൂടുതൽ ഉറക്കം കിട്ടും. ഞാനങ്ങനെ ശ്രമിച്ചു നോക്കിയപ്പോൾ ശരിയായി. ഈ മസിലുകളെല്ലാം വളരെ ലൂസായിപ്പോയി, കഴുത്തിലെ മസിലുകൾ. അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ ഇരിക്കുന്ന അടയുകയാണ്, ശ്വാസം നാളത്തെ അടയ്ക്കുകയാണ്. അപ്പോൾ ശ്വാസം കിട്ടാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂർക്കം വലിക്കുന്നതും ചാടി അണിയിക്കുന്നതും ഒക്കെ. നമ്മൾ ചരിയുമ്പോൾ എന്തുവരും, അത്രയും അടയത്തില്ല. ഞാനത് പിന്നെ അങ്ങനെ ശീലിച്ചു. ഇപ്പോൾ ചരിഞ്ഞു കിടന്നാൽ ഇപ്പോൾ ഞാൻ ഉറങ്ങും. അപ്പോൾ വ്യത്യാസം വന്നു. അല്ലാതെ നമുക്ക് വേറെ മാനസികമായ പ്രശ്നങ്ങളൊന്നും വേണമെന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെയും ബ്രെയിനിൻ്റെയും പ്രവർത്തനങ്ങളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതിന് മാനസം ഇത്രയും കുളി കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, ടാബ്ലറ്റുകളുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങിപ്പോവും. അതെന്താണ്? ബ്രെയിനിൽ ചെന്ന് കെമിക്കലുകൾ അവിടെ പ്രവർത്തിക്കും. പ്രവർത്തിക്കുമ്പോൾ അത് ബ്രെയിനിനെ അത് ഉറക്കുകയാണ്. ആ മരുന്നുകൾ ബ്രെയിനിന് ഉറക്കുകയാണ്. അപ്പോൾ ഉറങ്ങിപ്പോകും, ഒരു കുഴപ്പമില്ല. അത് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനത് കഴിച്ചില്ല. കാരണം ചിലപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്റ്റായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു ദിവസം മയക്കുമരുന്ന് പോലെയാണ്. അപ്പോൾ അതില്ലാതെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നോക്കുക. പറ്റിയില്ലെങ്കിൽ പിന്നെ അത് കഴിക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതില്ലാതെ ഞാനിപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ തന്നെ ചെല്ലണം, എന്നിട്ട് ഉറങ്ങേണ്ടി വരും. അത് ഉറക്കം കുറഞ്ഞാൽ വരുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറിയെ ബാധിക്കും. അതാണ് വേറെ പ്രശ്നം. ഓർമ്മ ഇല്ലാതെ വരും. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ പിന്നെ ഉറങ്ങണം. അത് മെഡിസിൻ കഴിച്ചാലും ഉറങ്ങണം. അതാണ് പിന്നെ അടുത്ത ഒരു വഴി. ആ അതിന് വളരെ ചെറിയ ഡോസ് ഉണ്ട്, വളരെ ചെറിയ ഡോസ്. നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാകാത്തതുണ്ട്. അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കഴിക്കും. കാരണം ഇത് ബ്രെയിനിൻ്റെ പ്രശ്നമാണ് ഇത് മുഴുവൻ. ബ്രെയിനിൻ്റെ രാസപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയും. അതിന് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ബ്രെയിൻ രാസപ്രവർത്തനങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണ്. നമുക്കതിൽ യാതൊരു നിയന്ത്രണവുമില്ല. അത് മനസ്സിലാക്കിയാൽ പിന്നെ വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള മെത്തേഡുകൾ തന്നെ നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ പറ്റുമെന്ന് നോക്കുക. പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ചെയ്യും. അതിന് ദോഷമൊന്നുമില്ല. പിന്നെ കുറേ പ്രായമൊക്കെ അങ്ങോട്ടേലും പിന്നെ സൈഡ് എഫക്റ്റ് എന്തോന്നിട്ടത്. അതുകൊണ്ട് എന്താ ലാഭം എന്തോന്നു? മനുഷ്യൻ കൂടുതലൊന്നും അധ്വാനിക്കുന്നില്ലല്ലോ. പിന്നെ കുറച്ച് ഉറങ്ങിയെന്ന് വിചാരിച്ചെന്താ പ്രശ്നമൊന്നുമില്ല. അവർക്ക് കൂടുതലായിട്ടൊന്നും സംഭാവന ചെയ്യാനൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ ലോകത്തിലെ പ്രസിദ്ധരായ ഡിപ്ലോമാറ്റ്സുകൾ, പൊളിറ്റീഷ്യന്മാർ, ഒരുപാട് അധ്വാനിക്കുന്ന എല്ലാവരും സ്ലീപ്പിംഗ് പിൽസ് ബിസിനസ്സുകാർ മുഴുവൻ പേരും ചെറിയ ഡോസിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ ഉറങ്ങും. അല്ലെങ്കിൽ അവർക്ക് ഉറക്കം കിട്ടത്തില്ല. അത് ഉറങ്ങുന്നതുകൊണ്ട് അവരെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നില്ല. അവരൊക്കെ പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഡോക്ടർ പറയുന്നവർ കേൾക്കും, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് അവരതനുസരിച്ച്. അവർ പിന്നെ സ്വയം ചികിത്സിക്കത്തില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ മുറിവൈദ്യം വെച്ചാൽ നമ്മൾ തന്നെ ചികിത്സിക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മറ്റേ അങ്ങനെയല്ല. അവർ ഡോക്ടർ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഈ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പരിചയമുള്ള എത്രയോ ബിസിനസ്സുകാർ അറിയാം. അവർ സ്വകാര്യമായി സംസാരിക്കും, പറയും എല്ലാ ദിവസവും രാത്രി ചെറിയ അളവിൽ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് കിടന്നാലേ ഉറങ്ങാൻ പറ്റും, എന്നാലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷായി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഇതൊക്കെ ഈ നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ അനുഭവങ്ങളും നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതാണ് സംഗതി. അത് സ്വഭാവ സാധാരണഗതിയിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യണം. Hmm.